വ്യത്യാസം. അവിടെ പറഞ്ഞ എന്താണ്? സത്യം അറിഞ്ഞാലും ഇന്നതാണ് സത്യം. വെള്ളം ഇല്ല എന്നറിഞ്ഞാലും വെള്ളം കാണും. വെള്ളത്തിൻ്റെ പ്രതീതി, വെള്ളത്തിൻ്റെ അനുഭവമാണ് വെള്ളമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു പ്രതീതിയില്ല. ശേഷിക്കുന്നത് ശുദ്ധചിത്ത്, പറയുന്നവൻ എന്നെ സംബന്ധിച്ച് പിന്നെ ശുദ്ധചിത്ത് മാത്രമേ ഉള്ളൂ, വേറെ പ്രതീതിയൊന്നുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇന്ന് തമ്മിൽ വ്യത്യാസം മനസ്സിലാവും. ആ വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു? മറ്റത് അറിയുന്നു, അറിഞ്ഞതിന് ശേഷം തുടരുന്നു. ഈ അനുഭവങ്ങളെല്ലാം ജാഗ്രതയിൽ തന്നെ ഉണർന്നിരുന്നെല്ലാം ലോകത്തെ കാണുന്നു, ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നു, അതൊക്കെ ചെയ്യുന്നു. അറിഞ്ഞിട്ട് വ്യത്യാസമൊന്നുമില്ല. പ്രപഞ്ചത്തിൻ്റെ അനുഭവത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസം, പ്രപഞ്ചാനുഭവം മുമ്പും പിമ്പും ഒരുപോലെ തന്നെ, അറിവില്ലാത്തപ്പോഴും അറിവുണ്ടായതിനു ശേഷവും ഒന്നുപോലെ തന്നെ. അറിവ് ഉണ്ടാകുന്നതിന് മുമ്പും അറിഞ്ഞതിന് ശേഷവും ഒരുപോലെ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ജാഗ്രത്, ജാഗ്രത്, ജാഗ്രതയിൽ തന്നെ ഇരിക്കും. മുമ്പുണ്ടായിരുന്നത് ഈ അറിവില്ലാത്ത ജാഗ്രത, ഇപ്പം അറിവുള്ള ജാഗ്രത, വ്യത്യാസമാണ്. പ്രപഞ്ചം അസത്യമാണ് എന്നുള്ള അറിവ് നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അറിവില്ലാത്ത ജാഗ്രത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പ്രപഞ്ചം അസത്യമാണെന്നുള്ള അറിവുള്ള ജാഗ്രത, ഇങ്ങനെ അങ്ങനെ ഒരു അറിവ് ഉള്ള ജാഗ്രത എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരറിവുണ്ടായതിന് ശേഷം ഈ ലോകത്തെ കാണുന്നു, ലോകത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പം ലോകത്തെ പിന്നെ അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ അങ്ങനെയുള്ള മനുഷ്യൻ ഗ്രഹിക്കുന്നു, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ ഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു, പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. ഈ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസം, ഇതെല്ലാം അറിവില്ലാത്ത സമയത്ത് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ അറിവുണ്ടായതിനു ശേഷവും പ്രവർത്തിക്കുന്നു. അപ്പോൾ അവിടുത്തെ പ്രവൃത്തിയുടെ ആധാരമായിരിക്കുന്ന എന്തായിരിക്കും? പ്രവൃത്തിയുടെ ആധാരമായിരിക്കുന്നു, പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള അറിവായിരിക്കും, അല്ലാതെ ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവ് അല്ല. ആത്മാവ് അല്ലെങ്കിൽ പ്രപഞ്ചം അസത്യമാണെന്നറിഞ്ഞിട്ട് അറിവുകൊണ്ട് പ്രവൃത്തിയൊന്നും നടക്കത്തില്ല. പ്രപഞ്ചം അസത്യമാണെന്നറിഞ്ഞാൽ അത്രയേ ഉള്ളൂ. മണ്ണിൽ നിന്നുണ്ടാക്കിയ മൺപാത്രം, മൺപാത്രം അല്ല, അവിടെ മണ്ണാണ് സത്യം എന്നറിഞ്ഞാൽ അതുകൊണ്ട് വേറെ പ്രവൃത്തികളൊന്നുമില്ല. അറിവല്ല അത്, വേറെ ഒരു പ്രവൃത്തിക്കും കാരണമല്ല. അവിടെ പ്രവർത്തിക്കുന്ന എന്തറിവില്ല അടിസ്ഥാനമാക്കിയായിരിക്കും. മണ്ണ്, പാത്രം, ഇതിനെ സംബന്ധിച്ചുള്ള അറിവിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കി. ഇത് മൺപാത്രമാണ്, താഴെ വീണാൽ പൊട്ടും എന്നറിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? അത് ശ്രദ്ധിച്ച്, അപ്പോൾ അയാൾ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്ന എന്തുകൊണ്ട്? മണ്ണാണ് സത്യം, പാത്രം അസത്യമാണെന്നുള്ള അറിവുകൊണ്ടാണ്. അതുകൊണ്ടല്ല, മൺപാത്രം താഴെ വീണാൽ പൊട്ടിപ്പോകും എന്നുള്ള അറിവുകൊണ്ടാണ് ശ്രദ്ധിച്ച പ്രവൃത്തി. അപ്പോൾ മൺപാത്രം കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ആ അറിവാണ് സഹായിക്കുന്നത്. അല്ലാതെ മണ്ണ് സത്യം, പാത്രം അസത്യമാണെന്നുള്ള അറിവല്ല, അറിവുകൊണ്ട് പ്രവർത്തിക്കാനൊന്നുമില്ല. മനസ്സിലായ? ഇപ്പോൾ പാത്രം കണ്ടിട്ട് അയാൾ തിരിച്ചറിയുന്നു ഇത് ഓട്ടയുള്ള പാത്രമാണ് അല്ലെങ്കിൽ ഓട്ടയില്ലാത്ത പാത്രമാണ്. ഓട്ടയുള്ള പാത്രമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളത് വെള്ളം നിറയ്ക്കത്തില്ല. ഓട്ടയില്ലാത്തതാണെങ്കിൽ വെള്ളം നിറയും. വെള്ളം നിറയ്ക്കുക, വെള്ളം നിറയ്ക്കാതിരിക്കുകയാണ് ആ പാത്രം സംബന്ധിച്ചുള്ള പ്രവൃത്തികൾ. ഈ പ്രവൃത്തി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? ആ പാത്രത്തെ സംബന്ധിച്ച്, ആ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള അറിവനുസരിച്ചിട്ടാണ്. വെന്ത പാത്രമാണോ വേകാത്ത പാത്രമാണോ? ചൂടയിൽ ശരിക്കും വേകാത്ത പാത്രമാണെങ്കിൽ അത് അടുപ്പിൽ വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. പാത്രം എടുത്ത് കൊട്ടി നോക്കി നല്ല പാകം വന്നാണോ എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അതിന് അടുപ്പി വയ്ക്കുന്നത്. പിന്നെ അത് ചട്ടിയാണോ കലമാണോ കുടമാണോ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് എന്ത് പാചകമാണ് അതിൽ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. പ്രപഞ്ച വ്യവഹാരം എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ചുള്ള, എന്ത് അറിവിനെ ആശ്രയിച്ചിട്ടാണ്? എന്താണ് പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവാണ്, അതനുസരിച്ചാണ് പ്രപഞ്ച വ്യവഹാരം. അല്ലാതെ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് വെച്ചല്ല പ്രപഞ്ച വ്യവഹാരം നടക്കുന്നത്. ഇതിന് ആത്മാവിനെ കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ അത് വ്യവഹാരത്തിന് ഉപകരിക്കുന്ന ഒരു അറിവല്ല. മനസ്സിലായ? പിന്നെ ആൾക്കാർ വെറുതെ ഇങ്ങനെ തള്ളിവിടുന്നത് എന്താണ്? എല്ലാ ആത്മാവെന്ന് അറിഞ്ഞിട്ട് ആത്മബോധത്തിലാണ് അയാൾ പ്രവർത്തിക്കുന്നത്, അതൊക്കെ ചുമ്മാതെയാണ്. ആത്മബോധത്തിൽ ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ആത്മബോധത്തിൽ പ്രവർത്തിക്കാനൊന്നുമില്ല? പ്രവർത്തിക്കാനുള്ള സംഗതികളൊന്നും അവിടെ ഇല്ല അല്ലേ? എന്ന് വെച്ചാൽ ഒരാൾ അറിഞ്ഞു മണ്ണാണ് സത്യം, പാത്രം സത്യമല്ല. ആര് വെച്ചിട്ട് അയാൾക്ക് പാചകം ചെയ്യാൻ പറ്റും? പാചകം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിനെ കുറിച്ചുള്ള എല്ലാ അറിവുകളും വേണം. എന്തൊക്കെ ചേർക്കണം, എങ്ങനെ തീ കത്തിക്കണം, സർവ അറിവും വേണം. അപ്പം വ്യവഹാരം വ്യവഹാരത്തെ സംബന്ധിച്ചുള്ള അറിവിലാണ് പ്രധാനമായും മനസ്സിലാക്കി വെക്കേണ്ട അറിവാണ്. മതപ്രഭാഷണങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കുന്ന വേറെ ആയിരിക്കും. നിങ്ങൾ പ്രസംഗിക്കുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ പ്രസംഗിക്കുന്ന സംഗതിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. വ്യവഹാരം എപ്പോഴും എങ്ങനെയായിരിക്കും? വ്യവഹാരത്തെ സംബന്ധിച്ചുള്ള അറിവുകൊണ്ടേ വിവരിക്കാൻ പറ്റും. അതറിയില്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒരു ഗുരു, ഇപ്പോൾ ഉള്ള അല്ല, ഒരു 50-100 വർഷം മുമ്പുള്ള ഒരു ഗുരുവിൻ്റെ കയ്യിൽ ഈ മൊബൈൽ എടുത്ത് കൊടുത്തിട്ട് ഒരാൾ വിളിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? എങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കായിരിക്കും. എന്തുകൊണ്ട്? വ്യവഹാരത്തിന് വ്യവഹാരത്തെ സംബന്ധിച്ചുള്ള അറിവ് വേണം. ആത്മബോധം ഇല്ലാത്തതുകൊണ്ടാണോ? ആത്മബോധമുണ്ട്. ഒരാൾക്ക് ആത്മബോധമുണ്ട്. ഒരു സൈക്കിൾ എടുത്ത് കൊടുത്തിട്ട് ചവിട്ടാൻ പറഞ്ഞാൽ ചവിട്ടും. മുട്ടിൻ്റെ തോലി പോകും താഴെ. പറ്റുമോ? പഠിച്ചാലേ പറ്റുള്ളൂ. വിശാലാനസ്വാമി കാർ ഓടിക്കും? ഓടിക്കും. എന്നെ വിട്ട് സുരേഷിനെ പിടിക്കുക. സുരേഷ് ഓടിക്കും? ഓടിക്കും. പക്ഷെ ആത്മാവിനെ കുറിച്ച് സുരേഷിനെ അറിയാം. എത്ര കാലം കൊണ്ട് കയറും? കാർ വെച്ചിട്ട് കാർ ഓടിക്കാൻ പറ്റത്തില്ല. അതന്നെ വ്യത്യാസം. വിധി വിധി ആചാര്യന്മാരുടെ മുമ്പിൽ ഇരുന്ന് കേട്ടിട്ടുള്ള സുരേഷ്, അപ്പോൾ ഇതിനെ കുറിച്ചൊരു ധാരണയൊക്കെ ഉണ്ട്. ഇന്നേ പക്ഷെ കാർ ഓടിക്കാൻ പറ്റില്ല. അതാത് പ്രത്യേകം പഠിച്ചാലേ പറ്റും. ഇപ്പം വ്യവഹാര ജ്ഞാനം എന്ന് പറയുന്നത് ആത്മബോധം കൊണ്ടല്ല. വ്യവഹാരം എന്ന് പറയുന്നത് വ്യവഹാര ജ്ഞാനം കൊണ്ട്. ആത്മബോധം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ഇവിടെ ഇപ്പം പറയുന്നത് അഖണ്ഡ ചിന്മാത്രമാണ്, കേവലമായ ബോധമാണ് എല്ലാം. അതല്ല വേറെ ഒന്നുമില്ല. ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ കാർ ഓടിക്കാൻ പറ്റും? കാർ ഓടിക്കാൻ പോയിട്ട് ഒന്നും പറ്റത്തില്ല. ഈ അറിവുകൊണ്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പറ്റും? അഖണ്ഡ ചിന്മാത്രമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവൃത്തിയെ സഹായിക്കുന്ന കാര്യമുണ്ട്. പക്ഷെ അങ്ങനെ അറിയുന്നവന് പിന്നെ പ്രവൃത്തി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. എല്ലാം അഖണ്ഡമായ ചിത്തമാണ്, ബോധമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പ്രവർത്തിക്കാൻ? അപ്പോ അങ്ങനെ ഒരു അറിവുള്ള ഒരാളിന് എല്ലാം അഖണ്ഡ ചിത്താണ് എന്നുള്ള അറിവുള്ള ആളിന് പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടാവും. മനസ്സിലായോ? പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമുള്ള ഒരാളാണ് എല്ലാം അഖണ്ഡ ചിന്മാത്രമാണെന്ന് അനുഭവമുള്ള ഒരാൾ. ഈ മൊബൈൽ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ എന്ത് തോന്നും? സംശയമുണ്ടോ? ഇപ്പോൾ ഉള്ള ആൾക്കാരെ, ഇപ്പോൾ ഉള്ള ആത്മബോധമുള്ളവരെ കുറിച്ച് ചിന്തിച്ചാൽ അഖണ്ഡ ചിന്മാത്രമാണ് എല്ലാം എന്ന് മനസ്സിലാക്കി. മൊബൈലിനെ കണ്ട എന്ന് തോന്നുന്നു? ഇത് അറിയാമെങ്കിൽ മൊബൈൽ എന്ന് തന്നെ തോന്നും. മൊബൈൽ കണ്ട മൊബൈൽ തന്നെ തോന്നണം. എന്നാലും എന്ത് വരുമോ? അതെടുത്തിട്ട് ഉപയോഗിക്കത്തുള്ളൂ. അതാണ് രണ്ട് കാര്യവും പറയുന്നത്. ഒന്നെന്താണോ, വിശ്വം ഇന്ദ്രിയ ദൃശ്യമാകും. ഇന്ദ്രിയങ്ങളിലൂടെ ദൃശ്യമാകുന്ന എന്താണ്? പ്രപഞ്ചമാണ്. ഇന്ദ്രിയങ്ങളിലൂടെ ദൃശ്യമാകുന്ന ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാണ് ദൃശ്യമാകുന്നത്. ഈ നാമരൂപങ്ങളാണ് ഇന്ദ്രിയങ്ങളിലൂടെ ദൃശ്യമാകുന്നത്. ബ്രഹ്മമാണ്. അപ്പൊ ഇന്ദ്രിയ ദൃശ്യമായിരിക്കുന്ന എപ്പോഴും പ്രപഞ്ചമായിരിക്കും. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. സത്യം അറിഞ്ഞ ഒരാളാണെങ്കിലും ഇന്ദ്രിയങ്ങളിലൂടെ അയാൾ അറിയുന്ന എന്തിനായിരിക്കും? പ്രപഞ്ചത്തെയാണോ ബ്രഹ്മത്തെയാണോ? ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തെ അറിയാൻ കഴിയും. അപ്പൊ ആ അറിവിനനുസരിച്ചാണ് അയാളുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ധർമ്മം, സത്യം, നീതി, ദയ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് പ്രവർത്തിക്കും. അതിനെക്കുറിച്ചൊന്നും ബോധമില്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കത്തില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയോ അതിനെക്കുറിച്ചുള്ള ഭ്രമമോ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അതിനനുസരിച്ച് പ്രവർത്തിക്കും. സത്യബോധവും പ്രവൃത്തിയുമായിട്ട് ബന്ധമില്ല. മനസ്സിലായോ? സത്യബോധം എന്ന് വെച്ചാൽ വിവേകദശ എന്ന് പറയുന്നതാണ് സത്യബോധം. ഇതല്ല സത്യം. അല്ലെങ്കിൽ എല്ലാം സത്യമാണ്, രണ്ടു തരത്തിലും അറിയാം. ഇതെല്ലാം എന്താണ്? ഒരു സത്യം തന്നെ, സകലതും ഉള്ളത് തന്നെ, അങ്ങനെ അറിയാം. അല്ലെങ്കിൽ എങ്ങനെ അറിയാം? സത്യത്തിലില്ല, രണ്ടു തരത്തിലുള്ള അറിവായാലും അതിന് സത്യബോധം എന്നാണ് പറയുന്നത്. ആ സത്യബോധത്തിൽ പ്രപഞ്ചത്തിൻ്റെ അറിവുണ്ടാകുന്നു. പ്രവൃത്തി എന്തിനനുസരിച്ചായിരിക്കും? പ്രപഞ്ചാനുഭവം. ആ പ്രപഞ്ചാനുഭവത്തിലാണ് വരുന്നത് ഒരാളുടെ പ്രാപഞ്ചികമായ ധർമ്മം, നീതി, സത്യം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ബോധം. എന്ന് വെച്ചാൽ സത്യബോധം തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്താണ് ആദ്യം പറഞ്ഞത്? പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള സത്യം ബോധം, അതൊന്ന്. പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള സത്യം എന്താണ്? സത്യത്തിലെല്ലാം ഉടകൾ എന്നറിയുന്നു. പ്രപഞ്ച സത്യത്തെ കുറിച്ചുള്ള ബോധം, അല്ലെങ്കിൽ സകലതും ഉടകൾ തന്നെ എന്നറിയുന്നു. ഇതാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള സത്യബോധം. ഇനി മറ്റൊരു സത്യമുണ്ട്, എന്താണ്? മറ്റൊരു സത്യം എന്താണ്? അങ്ങനെ അങ്ങനെ അതന്നെ നേരത്തെ പറഞ്ഞത്. മറ്റൊരു സത്യം എന്ന് പറയുന്നത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും മനസ്സുകൊണ്ടുമൊക്കെ പ്രവർത്തിക്കേണ്ട ഒരു സത്യസന്ധത. മനസ്സിലായോ? ആ സത്യസന്ധതയ്ക്ക് നേരത്തെ പറഞ്ഞ സത്യബോധം വേണമെന്നില്ല. അല്ലേ? വേണം. ആ സത്യസന്ധത എന്ന് വെച്ചാൽ ഇപ്പം നമ്മളോട് സത്യസന്ധത കാണിക്കുക, സമൂഹത്തോട് സത്യസന്ധത കാണിക്കുക, മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കുക, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട്. ഈ ഒരു സത്യസന്ധതയ്ക്ക് നമ്മൾ സാധാരണ പറയാറ കുറിച്ച് അയാൾ കള്ളം പറയത്തില്ല, അയാൾ സത്യസന്ധനാണ്. അയാൾക്ക് കടം കൊടുക്കാം, അയാൾ തിരിച്ചു തരും, അങ്ങനെയൊക്കെ പറയാറ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് വ്യാവഹാരികമായ സത്യസന്ധത എന്ന് ജീവിതത്തിൽ ഒരാൾ പുലർത്തുന്ന സത്യസന്ധന. ആത്മജ്ഞാനം എന്ന് പറയുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായോ? ആത്മജ്ഞാനമായിട്ട് ഒരു ബന്ധവുമില്ല. ആത്മജ്ഞാനം ഉള്ളവൻ കള്ളം പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു ഉദാഹരണം പറയും. ഉദാഹരണം പറയും, ഏതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ പറയാം. ആത്മജ്ഞാനം എന്ന് പറയുന്ന സത്യജ്ഞാനവും ഈ വ്യവഹാരത്തിലെ സത്യവും രണ്ടും രണ്ടാണ് എന്ന് ആദ്യം മനസ്സിലാക്കും. ഇത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കണം. അത് എന്തിനു മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ പിറകും വിലസന്നും മുൻപോട് എന്നുള്ളത് ഇവിടെ പറയുന്ന കാര്യവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ബോധം കൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാൾ. അപ്പോൾ അങ്ങനെ ഒരാളിന് ഈ പ്രാപഞ്ചികമായ വിഷയങ്ങൾ അല്ലേ, ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ അയാൾ ഒരാൾ സത്യം പറയുന്നതും കള്ളം പറയുന്നതും അത് അയാളുടെ അറിവിനനുസരിച്ചിട്ടാണ്. രണ്ടും രണ്ടും ചേർത്താൽ അഞ്ചെന്ന് ഞാൻ പറഞ്ഞ എന്താണ്? സത്യമാണോ കള്ളമാണോ? അപ്പം എനിക്ക് രണ്ടും രണ്ടും കൂട്ടാൻ അറിയില്ലെങ്കിൽ രണ്ടും രണ്ടും കൂട്ടാൻ അറിയില്ലെങ്കിൽ അഞ്ചാവും. എനിക്ക് രണ്ടും രണ്ടും കൂട്ടാൻ അറിയത്തില്ല, ഞാൻ പഠിച്ചിട്ടില്ല, കണക്ക് ഞാൻ പഠിച്ചിട്ടില്ല. സത്യം അസത്യം എന്ന് പറയുന്ന ഓരോരുത്തരുടെ സൗകര്യത്തിന് മാറ്റാൻ പറ്റും. രണ്ടും രണ്ടും നാലെന്ന് പറയുന്നത് ഒരാൾക്ക് ശരിയും വേറൊരാൾക്ക് തെറ്റും ആവും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രണ്ടും രണ്ടും കൂടെ കേട്ടിട്ട് ഞാൻ മൂന്ന് തന്നാൽ സമ്മതിക്കും. എന്തുകൊണ്ട്? എനിക്ക് കണക്കറിയത്തില്ല, അതുകൊണ്ട് മൂന്നേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ സമ്മതിക്കും. എന്നെ പറ്റിച്ചെന്ന് തന്നെ പറയത്തില്ല. അതേ, രണ്ടും രണ്ടും കൂടെ ഞാൻ കൂട്ടിയിട്ട് ഒന്നാക്കി അങ്ങനെ സമ്മതിക്കും.